ഒരു വീട് എറമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന അനുകമ്പ എന്ന് പറയുന്ന വിശേഷണം കൃഷ്ണനും രാമനും ഈ പൗരാണിക കഥാപാത്രങ്ങൾക്ക് എന്ന് പറയേണ്ടി വരും. അവർക്ക് യോജിച്ചതെന്ന് അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. പക്ഷെ എഴുതിയയാൾ ഉദ്ദേശിച്ചതായിരിക്കണം. കാരണം പരമാർത്ഥം ഉരച്ച് തേർവിടും പുരളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശ്രീകൃഷ്ണനാണ്, പ്രസിദ്ധമായ ഗീതോപദേശം. എഴുതിയയാൾ അതല്ല ഉദ്ദേശിച്ചതെന്നല്ല പറയുന്നത്, പക്ഷെ എഴുതിയതാൾ കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചത് ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഈ ഒരു പീഠ എറുമ്പനും വരുത്തരുതെന്നുള്ളതാണ് അനുകമ്പയെങ്കിൽ അത് അവിടെ യോജിക്കുന്നില്ല, അതാണ് പറഞ്ഞത്. പിന്നെ ഇത് ആർക്കാണ് യോജിക്കുന്നതെന്നുള്ളതാണ്. ഇതെവിടെ യോജിക്കും? അത് ഗുരുവിന് യോജിക്കും. പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളെന്ന് പറയുന്ന ഈ വിശേഷണം ഗുരുവിന് യോജിക്കും. എന്ന് പറഞ്ഞാൽ എഴുതിയയാളെ ഗുരുവിനെ ഉദ്ദേശിച്ച് എഴുതിയെന്നല്ല പറയുന്നു, എന്നല്ല പറയുന്നു. എഴുതിയയാൾ ഉദ്ദേശിച്ച് എഴുതിയ വേറെ ആയിരിക്കും. പക്ഷെ നമ്മളത് എന്തായാലും പുരാണ കഥാപാത്രങ്ങളിലൊന്നും ഇത് യോജിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതെവിടെ യോജിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിച്ച ഇത് യോജിക്കുന്ന ഗുരുവിന് പൂർണ്ണമായി യോജിക്കുന്നതാണ്. പരമാർത്ഥം ഉരച്ച് അതൊരു സാഹിത്യ ഭാഷയിൽ പറഞ്ഞതായിട്ടെടുക്കണം. അക്ഷരാർത്ഥത്തെയല്ല എടുക്കേണ്ടത്. പരമാർത്ഥത്തെ പറഞ്ഞുകൊണ്ട് തേർവിടുന്ന ാണ്. അപ്പോ തേരെന്ന് പറയുന്നത് ഇവിടെ ഗുരുവിന്റെ ജീവിതവും ആശയങ്ങളും ആയിട്ട് നോക്കുമ്പോൾ ധർമ്മരഥം, അത് നമ്മൾ അതിനെ ഒരു സാഹിത്യ ഭാഷയിൽ കണ്ടുകൊണ്ട് വിശദീകരിക്കുന്നതാണ്. എഴുതിയാളുടെ അഭിപ്രായമല്ല പറയുന്നത്, നമ്മൾ യോജിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതിലേക്ക്. ധർമ്മരഥത്തെ ചലിപ്പിക്കുന്ന ആള് എങ്ങനെ പരമാർത്ഥത്തെ പറഞ്ഞുകൊണ്ട് ലോകത്തിന് പരമാർത്ഥത്തെ ഉരച്ചെന്ന് വെച്ചാൽ ലോകത്തിന് ഉപദേശിച്ചുകൊണ്ട് ധർമ്മരഥത്തെ ചലിപ്പിക്കുന്ന ആള് പുരുൾ എന്ന് പറയുന്നത് ഗുരുവിനത് യോജിക്കും. എഴുതിയാളത് ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് എന്താണ് തേർ വിടുന്നതായ വിടും. അവിടെ വർത്തമാനം ആണ് മുഖ്യമായിരിക്കുന്നത്. വർത്തമാനകാലത്തിൽ അങ്ങനെ തേർ വിടും പുരുളെന്ന് വെച്ചാൽ തേര് വിടുന്നതായ തേര് വിട്ടാന്നല്ല, തേരോടിച്ച ആളിനെ കുറിച്ചല്ല പറയുന്നു, തേരോടിക്കുന്നയാണ്. അപ്പം ഭൂതകാലത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നു. വർത്തമാനകാലത്തിൽ അതിന് യോജിക്കുന്നത് അത് യോജിക്കുന്ന ആർക്കാണ്? അത് ഗുരുവിനാണ് യോജിക്കുന്നത്. അപ്പൊ ഗുരുവിനെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗുരു ഉപദേശിക്കുന്ന പരമാർത്ഥം എന്താണ്? അത് വളരെ വർത്തമാനകാലത്തിലും ഭാവിയിലും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. വർത്തമാനകാലത്തും ഭാവിയിൽ നിന്ന് പറയുമ്പോൾ പരമാർത്ഥം ഒന്ന്, പരമാർത്ഥമായ ആത്മീയ തത്വം ഗുരു പറയുന്നുണ്ട്. പിന്നെ പരമാർത്ഥം എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, സമൂഹത്തിലെ യാഥാർത്ഥ്യം, അതും ഒരു പരമാർത്ഥമാണ്. ആത്മീയ തത്വം മാത്രമല്ല പരമാർത്ഥം, സമൂഹത്തിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉപദേശിച്ചുകൊണ്ട് തൻ്റെ ധർമ്മരഥത്തെ ഗുരു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ്, ഒരു പുരാണ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ ഈ അതില് ഈ ആത്മീയമായ തത്വം അതൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മീയ തത്വം, ആത്മീയ തത്വത്തെ പരമാർത്ഥം എന്നാണ് പറയുന്നത്. അത് പരമാർത്ഥം എന്ന് പറയുന്ന ആത്മീയമായ ബോധമുള്ളവരെ സംബന്ധിച്ച്, ആത്മീയ വിശ്വാസങ്ങളുള്ളവരെ സംബന്ധിച്ച് ഒക്കെ അത് പരമാർത്ഥമാണ്. അതിനെ അംഗീകരിക്കാത്തവരെ സംബന്ധിച്ച് അതങ്ങനെ അല്ല. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ അല്ല. അത് മനുഷ്യന് കൂടിയേ തീരൂ എന്ന് വരുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിന് അത് അവഗണിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് സാമൂഹ്യ യാഥാർത്ഥ്യം, ഗുരു പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യം. സമൂഹത്തിന് ഒരിക്കലും അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോ സാമൂഹ്യ നീതി എന്ന് പറയുന്നു, സാമൂഹ്യനീതി എന്ന് പറയുന്നത് എന്ത് സമൂഹത്തിന് വേണ്ടതാണ്, സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനെ ചിലപ്പോൾ പലരും അവരവരുടെ സൗകര്യത്തിനൊക്കെ വ്യാഖ്യാനിച്ചെന്നിരിക്കും. എന്തായാലും സാമൂഹ്യ നീതി എന്ന് പറയുന്ന ആശയം അതൊരു പരമാർത്ഥമാണ്. ഈ മനുഷ്യകുലം എത്ര കാലമുണ്ടോ അത്രയും കാലം മനുഷ്യർ സാമൂഹ്യ നീതിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതൊരു യാഥാർത്ഥ്യമാകുന്നത്, സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സാമൂഹ്യ നീതിപ്പെടുന്നതാണ് മറ്റ് നാനാ വിഷയങ്ങൾ കുറിച്ച് ഒരു ചർച്ച ചെയ്തിട്ടുള്ളത്. മനുഷ്യരുടെ ഇടയിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ സമത്വം ആവശ്യമാണ്, ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, ജന്മം കൊണ്ടുവരുന്ന ഉച്ചനീചത്വങ്ങൾ, സമ്പത്ത് കൊണ്ട് പേരിൽ വരുന്ന ഉച്ചനീചത്വങ്ങൾ, ശേഷിയുടെ പേരിൽ വരുന്ന ഉച്ചനീചത്വങ്ങൾ, സ്ഥാനമാനങ്ങൾ കൊണ്ടുവരുന്ന ഉച്ചനീചത്വങ്ങൾ, ഇതൊന്നും മനുഷ്യന്റെ ഇടയിൽ പാടില്ല. അത് നമുക്ക് ആ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ശരിയായ അവബോധം വേണം. എന്താണ് ഗുരു വിഭാവനം ചെയ്ത സാമൂഹ്യ നീതി ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൽ? അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഒന്ന്, എന്താണ് ഈ അസമത്വങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്. ആ അസമത്വങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട് മനുഷ്യരുടെ, ലിംഗപരമായ അസമത്വം. ഇത്തരം അസമത്വങ്ങൾ പരിഹരിക്കുക, അതാണ് സാമൂഹ്യ നീതിയിലെ ഒരു പ്രധാനമായ ഘടകം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജാതി പോലെയുള്ള വിഷയങ്ങൾ വരുന്നത്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെ സാമൂഹ്യ നീതി നടപ്പിലാവും. ഓരോ സമൂഹത്തിലും ഓരോ തരത്തിലായിരിക്കും അത് നിലനിൽക്കുന്നത്. ഇവിടെ ഇന്ത്യൻ സമൂഹത്തിലെന്ന് പറഞ്ഞാൽ അത് ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ്. അത് ബാഹ്യമായ അതിൻ്റെ വിവേചനങ്ങളുടെ ശക്തി കുറഞ്ഞെങ്കിലും മനുഷ്യന്റെ മനസ്സിലത് ഒരു വളരെ സ്വാധീന ശക്തിയായി ഇന്നുമുണ്ട്. ഉച്ചനീചത്വങ്ങളൊന്നും മനസ്സിലാണ് മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ നിന്നും പോണം. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ആർക്കെങ്കിലും താൻ ജനിച്ച ഒരു വർഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അഭിമാനം, അതൊരു കാര്യമില്ല. മനുഷ്യരെല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാട്, അത് ഏത് കാലത്തും വളരെ സർവർക്കും സ്വീകാര്യമായൊരാശയമാണത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ നീതി നിഷേധം, സാമൂഹ്യ നീതിയെ നിഷേധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടെ ഗുരുവിന്റെ ആശയം കൊണ്ട് അതിനെ പ്രതിരോധിക്കണം. ഗുരു പറയുന്നത്, ഗുരു സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് എന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്തണം എപ്പോഴും. അതാണ് അതിന്റെ പ്രചാരകന്മാർ ചെയ്യേണ്ടത്. നമ്മളത് പറയുന്നത് എന്താണ്? സമൂഹത്തെ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ നീതിയെ നിഷേധിക്കാൻ പാടില്ല. ഇന്ന് സമൂഹത്തിനത് ധാരണയുള്ള ഒരു വിഷയമാണ്. സാമൂഹിക നീതി എന്ന് പറയുന്ന സമൂഹത്തിന് അതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷെ എന്നാലും അവസരം കിട്ടുന്നിടത്തെല്ലാം അതിൻ്റെ നിഷേധവും സംഭവിക്കും. അപ്പൊ സമൂഹത്തെ അതിന് പരിഹാരം എന്താണ്? സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയല്ല, സാമൂഹ്യ നീതിയിൽ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നീതി നിഷേധം പാടില്ല. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. ആത്മീയമായ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്ന ഒരിടത്തിരിക്കുന്നു. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അത്? കേവലം ചിന്താപരമായ ആശയപരമായ ഒന്നാണ്. കേവലം അത് ചിന്താപരമായ ആശയപരമായ ഒന്നെന്ന് പറയുമ്പോൾ ചിലർക്ക് അത് വളരെ അസ്വാദ്യമായി തോന്നും, ചിലർക്ക് അത് തോന്നത്തില്ല. നിങ്ങളൊരു സിനിമ കാണുന്നത് പോലെയാണ്. സിനിമ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനസ്സുകൊണ്ട് ആസ്വദിക്കുന്ന ഒന്നാണ്. ബാഹ്യമായിട്ട് അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ചിലർ ആ സിനിമയെ ആസ്വദിക്കും, ഒരു സിനിമയെ. ചിലർക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് തത്വചിന്തയും മറ്റും. അത് ചിലർക്കത് ആസ്വാദ്യമായി തോന്നും, ചിലർക്കത് ആസ്വാദ്യമായി തോന്നത്തില്ല. ആസ്വാദ്യമായി തോന്നുന്നവർക്ക് നല്ലതാണ്. ആത്മീയ സത്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണ്. അതെപ്പോഴും നമ്മളെ ചിന്തയെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിൽ ആനന്ദിക്കും, ആസ്വദിക്കും. അത് ഒരു മനുഷ്യന് അവൻ്റെ ചിന്താലോകത്ത് ജീവിക്കാനാണ് അത് ഉപകരിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് അങ്ങനെ രണ്ട് ജീവിതമുണ്ട്. ഒന്ന് ഈ ഭൗതികമായ ലോകത്ത് മനുഷ്യൻ ജീവിക്കുക എന്ന് പറയും. എന്നുവെച്ചാൽ അന്ന വസ്ത്രാദികളെയൊക്കെ ആശ്രയിച്ച് നമുക്കൊരു ജീവിതമുണ്ട് ഈ ലോകത്ത്, ഭൗതിക ജീവിതം. മറ്റ് നമുക്ക് ചിന്താലോകത്ത് നമ്മുടെ ഒരു ജീവിതമുണ്ട്. അവിടെയാണ് തത്വചിന്ത ഒക്കെ ആവശ്യമായി വരുന്നത്. അത് എല്ലാവർക്കും ആവശ്യമായി തോന്നത്തില്ല. ആവശ്യമുള്ളവർക്ക് അത് നല്ലതാണ്, ഗുണം ചെയ്യുന്നതാണ്. അത് ചിലർക്ക് ആസ്വാദ്യമായി തോന്നും, ചിലർക്ക് അതിലങ്ങനെ തോന്നത്തില്ല. അതിന് ടേസ്റ്റ് ഇല്ലാതെ വരും. അത് അതിലൊരു ഗൗരവ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ടല്ലോ. നമ്മളിപ്പോൾ ജീവിതത്തിൽ ഗൗരവ ബുദ്ധിയോടുകൂടി നമ്മൾ പല കാര്യങ്ങളെയും സമീപിക്കും, ലാഘവ ബുദ്ധിയോടുകൂടിയും പല കാര്യങ്ങളെയും സമീപിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൽ, ചിന്തകളിലും, പ്രവൃത്തിയിലൊക്കെ അങ്ങനെയാണ്. നമുക്കെപ്പോഴും ഗൗരവത്തിൽ ഇരിക്കാൻ പറ്റില്ല. എല്ലാ വിഷയങ്ങളെയും ഗൗരവത്തോടുകൂടി സമീപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കോമഡിക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം വരുന്നത്. ചിലപ്പോൾ നമ്മൾ കുറച്ച് ഈസിയായിട്ട് ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ വളരെ ഗൗരവബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒന്നാണ് തത്വചിന്ത എന്നെല്ലാം പറയും. അത് മനുഷ്യൻ അവൻ്റെ ചിന്താലോകത്ത് ജീവിക്കുന്നിടത്താണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ചിലർക്ക് അതിനോട് കൂടുതൽ താല്പര്യമായിരിക്കും. കൂടുതൽ അവർ കൂടുതൽ സമയം അങ്ങനെ ഒരു ചിന്താലോകത്തിലായിരിക്കും ജീവിക്കും. ഇനി ഭൗതികമായ ലോകത്തിലേക്ക് വരുമ്പോൾ ആണ് അവിടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വരുന്നത് മുമ്പിൽ. അവിടെയാണ് സാമൂഹ്യ നീതി ആവശ്യമായിട്ട്, അവിടെയാണ് അസമത്വങ്ങൾ സാമൂഹ്യ നീതിയെ ചോദ്യം ചെയ്യുന്നത്. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും കൈകാര്യം ചെയ്ത ആളാണ് ഗുരു. അങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് അവിടെ മനസ്സിലാക്കും. അപ്പോൾ പരമാർത്ഥം ഉപദേശിച്ചു എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള പരമാർത്ഥങ്ങളെയും ഉപദേശിച്ചു. അപ്പൊ ഗുരുവിന്റെ പ്രധാനമായ ഈ സാമൂഹ്യ ബോധത്തിൽ വരുന്ന ഒരു വിഷയമാണ് സാമൂഹ്യ നീതി. അത് മറ്റ് നാനാതരം വിഷയങ്ങൾ വരും. ചുരുക്കത്തിൽ മനുഷ്യരുടെ ഇടയിൽ വരുന്ന അസമത്വങ്ങളെ നിരാകരിക്കുക. ഇത് ലോകത്തിന് എപ്പോഴും സ്വീകാര്യമായ ഒന്നാണ്, ആവശ്യമുള്ള ഒന്നാണ്, ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നും ചിന്തിക്കുന്നത്, ഇന്നും നീതി നിഷേധങ്ങൾ സമൂഹത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, അവൻ്റെ ഒരു വാസനയാണ് നീതിയെ നിഷേധിക്കുക. അപ്പോൾ അവിടെ അവനെ അത് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഇതെന്നും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സാമൂഹ്യ നീതിയെക്കുറിച്ച്. അപ്പോൾ മനുഷ്യന് നീതിബോധമുള്ളവരായി തീരണം, അതിനു വേണ്ടിയിട്ട് നീതിയെ അവനെ ഓർമ്മിപ്പിക്കണം. വളരെ വസ്തുനിഷ്ഠമായി യഥാർത്ഥ ബോധത്തോടും അവിടെയാണ് ഗുരുവിൻ്റെ ജാതി മതം ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത്. അവിടെയാണ് അപ്പോൾ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിരുന്നത് ജാതി മതമാണ്. അതുകൊണ്ട് ഗുരു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു പറഞ്ഞു. ഇന്ന് പുതിയ പുതിയ വിഷയങ്ങൾ വരുന്നുണ്ട്. അതിനെയും നമ്മൾ ആ നീതി ബോധത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ആ കാഴ്ചപ്പാടാണ്, സാമൂഹ്യ നീതി എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്. ഗുരു അതിനു വേണ്ടിയാണ് നിലകൊണ്ടത്. സമൂഹത്തിലെന്നും പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നീതി നിഷേധങ്ങൾ കൊണ്ടുകഴിഞ്ഞാൽ മനുഷ്യൻ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഉടനെ പ്രതികരണം എന്ന് വെച്ചാൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതല്ല അതിൻ്റെ ശരി, ഇതാണ് ശരി എന്ന് പറയാനുള്ള സാമൂഹ്യ ബോധം നമുക്കുണ്ടാവണം. അത് വേണം. അതാണ് ഇതൊക്കെ നമ്മൾ ഗുരുവിൻ്റെ ചിന്തയൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടും ചർച്ച ചെയ്യുന്നതും കൊണ്ടുള്ള പ്രയോജനം. എനിക്ക് പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നി. ഇതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ആശയപ്രചരണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. വിവാദം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പം ഈ വിവാദം എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നത് എന്ന് പ്രധാനമായിട്ടും ആൾക്കാർ പ്രശസ്തിക്ക് വേണ്ടി വിവാദം ഉണ്ടാക്കുകയാണ്. വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശസ്തനാകാം. അപ്പോൾ അങ്ങനെ പോകരുത്. അപ്പോൾ പ്രശസ്തിക്ക് വേണ്ടി വിവാദം ഉണ്ടാക്കുന്നത് മറ്റൊരു വിഷയമാണ്. നമുക്ക് അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി വിവാദം ഉണ്ടാക്കുക, നമ്മൾ എന്താണ് ഒരാൾ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അത് അതിൽ പിന്നെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താണ് അയാളുടെ നിലപാടുകളിൽ അയാൾ മാറ്റം ഉണ്ടാകത്തില്ല. പ്രശസ്തിക്ക് വേണ്ടി വിവാദമുണ്ടാക്കുന്നവർ അവർ സന്ദർഭം അനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പ്രശസ്തി കിട്ടുന്ന ആ രീതിയിൽ അവരുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നീതിബോധമൊന്നും കാണത്തില്ല. ഇതങ്ങനെയല്ല, ഇതങ്ങനെയല്ല. അവർക്ക് വ്യക്തമായ ഈ പറയുന്ന പോലെ ഒരു ധാർമ്മിക ബോധം ഉണ്ടാവും. ആ ബോധത്തെ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അത് വെറുതെ വിവാദം ഉണ്ടാക്കി പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇന്നിപ്പോൾ ഏതൊരു വിഷയം പറഞ്ഞാലും അതിന് ഒരു മറുവശം ആർക്കും പറയാൻ കാണും. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ മറുപക്ഷമായിട്ട് വേറൊരാൾ വരും. അത് സ്വാഭാവികമാണ്. അത് നമ്മൾ പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കുക, അത്രയേ ഉള്ളൂ. മറ്റുള്ളവർ അവരുടെ അഭിപ്രായം പറയട്ടെ. എന്താണ് വെജിറ്റേറിയൻ ഭക്ഷണം? ആ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ എന്നേ അതായത് അതില് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതില് ഒന്ന് പ്രധാനമായിട്ടൊന്ന് വന്നിരിക്കുന്നത്, 16 വർഷമായി ഒരാൾ എന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അതൊരു നമ്പൂതിരി. അപ്പോ ഈ വിമർശിക്കുന്നവർ പറയുന്നത് ഒന്ന് ഒരു നമ്പൂതിരിയോടുള്ള വിധേയത്വമാണ് എന്നുള്ളതാണ് വിമർശകരുടെ ഒരു പക്ഷം. വേറെ കൂട്ടർ പറയുന്നത് കേരളീയര് കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളും സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നവരല്ല, മത്സ്യമാംസങ്ങളും കഴിക്കുന്നവരാണ്. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിന് എന്തുകൊണ്ട് സസ്യഭക്ഷണം മാത്രം വിളം വന്നു? കാരണം വീടുകളിൽ കഴിക്കുന്ന സസ്യം മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാത്തിനുമുള്ള അവസരം ഉണ്ടായിരിക്കണം. സസ്യഭക്ഷണം വേണ്ടവർ അത് കഴിച്ചോട്ടെ, മത്സ്യമാംസങ്ങൾ കഴിക്കണമെന്നുള്ളവർ അത് കഴിച്ചോട്ടെ. കേവലം അത് സസ്യഭക്ഷണത്തിൽ ഒതുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മോഹനൻ നമ്പൂതിരി പറയുന്നത്, ഞാനിത് കൊട്ടേഷൻ സർക്കാരിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് അത് പിടിച്ചിട്ടാണ് ഞാൻ നടത്തുന്നത്. അതെന്റെ തൊഴിലാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഞാൻ കോട്ട് ചെയ്യും. അപ്പം എനിക്ക് കിട്ടും, ഞാൻ നടത്തും. എനിക്ക് 55 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ 55 ലക്ഷം രൂപ നഷ്ടമുണ്ടായി, 55 ലക്ഷം രൂപയൊക്കെ ഇവിടുന്ന് കിട്ടി നഷ്ടപ്പെടുത്താൻ കുടുംബം മിറ്റോ? 55 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഈ 50 അത്രയും ധനികനാണോ ഇയാൾ? ഓരോ വർഷവും 55 ലക്ഷമൊക്കെ നഷ്ടപ്പെടുത്താൻ അപ്പോൾ എത്ര കോടിയുടെ ആസ്തി കാണും പുള്ളിക്ക്? നഷ്ടമെന്ന് വെച്ചാൽ തൻ്റെ കയ്യിൽ നിന്ന് പണം പോകുന്നു എന്നല്ലേ അർത്ഥം? അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അതിനകത്തുണ്ട്, സ്ഥിരം കൊടുക്കുന്നു. എന്തായാലും അവിടെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല പാചകക്കാരനാണ്. പ്രധാനമായ ഇത്തരം എല്ലാ ചടങ്ങുകളിലും പുള്ളി ആൾക്കാർ കൊണ്ടുവരുന്നു. നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കും. കായിക മേളയ്ക്ക് പുള്ളി തന്നെ മാംസഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പല വിഷയങ്ങളും വന്നു. ഒന്ന് ജാതി, ഒരു നമ്പൂതിരിക്ക് തന്നെ അങ്ങനെ സ്ഥിരം എന്തിനാണ് കൊടുക്കുന്നത്? ഇവിടെ വേറെ ജാതിയിലുള്ളവരില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ജാതി പറയുന്നതിന് അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്പൂതിരിയാണ് അയാൾ, നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കുലത്തിൽ ജനിച്ചു, അയാളുടെ തൊഴിൽ പാചകമാണ്, അയാൾ ചെയ്യുന്നു. അവിടെ ജാതി കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. അപ്പം ഏത് ജാതിയായാലും ശരി, ഒരു തൊഴിലൊന്ന് മാത്രം കണക്കാക്കിയാൽ മതി. പക്ഷേ ഇത് മറ്റൊന്നിന് വലിയൊരു തെളിവാണ്. എന്താണ് ഇവർ നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ജാതി നിർണ്ണയിക്കുന്നത് തൊഴിലല്ല, കുലമാണ്. ഈ ഭഗവത്ഗീതയൊക്കെ പറയുന്നത് തൊഴിൽ കൊണ്ട് ജാതി നിർണ്ണയിക്കുമെന്നല്ല, ഇപ്പോഴും അങ്ങനെയല്ല നിർണ്ണയിക്കുന്നത്. ഇപ്പോഴും ജാതി എന്ന് പറയുന്നത് എന്താണ്? കുലം കൊണ്ടാണ് നിശ്ചയിക്കുന്നത്. മറ്റത് വെറും ഒരു സിദ്ധാന്തം മാത്രമാണെന്നുള്ള അതിനൊരു തെളിവും കൂടെയാണത്. ഇപ്പം ആൾക്കാർ പറയുന്നതാണ് ഇപ്പം ജാതിയില്ല, ജാതിയൊക്കെ പോയി. ഇത് ഇപ്പോഴും ഉണ്ട് ജാതി. ജാതിയൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ വളരെ, പക്ഷേ പറഞ്ഞില്ലേ അത് മനുഷ്യൻ്റെ മനസ്സിലിരിക്കണം. ഈ മോഹനൻ നമ്പൂതിരി തന്നെ പറയുന്ന അയാളുടെ മുഖത്തു നിന്ന് തന്നെ ഞാൻ കേട്ടതാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, തിരുമേനി എന്താ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ അഭിസംബോധന ചെയ്യുന്ന തിരുമേനി എന്നാണ്. എന്താ മോഹന അങ്ങനെ എന്ന് ആരെങ്കിലും തന്നോട് ചോദിച്ചതായി പുള്ളി പറയുന്നില്ല, മറിച്ച് എന്താണോ ഏ തിരുമേനി. അതോ തിരുമേനി എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ്. അപ്പൊ തന്നെ ആൾക്കാർ സംബോധന ചെയ്യുന്നത് തിരുമേനിയാണെന്ന് പറയുമ്പോ എന്താണ്, എന്താ മോഹന എന്ന് എന്നോട് ചോദിച്ചു എന്ന് പുള്ളി പറയാൻ തയ്യാറല്ല. അത് ഒരു മോഹനൻ നമ്പൂതിരിയുടെ വിഷയമല്ല, എല്ലാ നമ്പൂതിരിമാരെയും മനസ്സിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് ഈ തിരുമേനി? നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണാം, മിസ്റ്റർ നായർ അല്ലേ. അപ്പോ പലരെയും സിനിമയിലൊക്കെ അഭിസംബോധന ചെയ്യുമ്പം മിസ്റ്റർ മേനോൻ, മിസ്റ്റർ നായർ എന്ന് വെച്ചാൽ ജാതി പറഞ്ഞ അഭിസംബോധന ചെയ്യുന്ന ഭയങ്കര ഒരു ക്രെഡിറ്റ്, ക്രെഡിറ്റ് മിസ്റ്റർ പിള്ള. ആ സമയം ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ മിസ്റ്റർ പുലയൻ, മിസ്റ്റർ പറയൻ, മിസ്റ്റർ വേടൻ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നു? ഉണ്ടോ ഏതെങ്കിലും ഒരു സിനിമാ കഥ എഴുതുന്നു? എഴുതും. എന്തുകൊണ്ട് എഴുതുന്നില്ല? ഉയർന്ന ജാതിക്കാരെയും പറയാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ജാതി പറയാൻ പാടില്ല. അതായത് അത് പുലയൻ പറയൻ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. നായർ മേനോൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. അപ്പോൾ ചില വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളെ റെസ്പെക്ട് ചെയ്യണം. ചില വാക്കുകളെന്ന് പറയുന്നത് അവരെ അധിക്ഷേപിക്കാനാണ്. അപ്പോൾ ആ പദങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ ആദരിക്കുകയും ചെയ്യുന്നു, അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ആദരിക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ വലിയ ഇൻട്രസ്റ്റാണ് ആദരിക്കുന്ന വാക്കുകൾ. മിസ്റ്റർ മേനോൻ, ഏ അത് തന്നെ മിസ്റ്റർ മേനോൻ, മിസ്റ്റർ നായർ, മിസ്റ്റർ പിന്നെ മറ്റത് ഇത്. അപ്പോ ഇത് അപ്പൊ എവിടെ ഇരിക്കുന്നു? ഭാഷയിലിരിക്കുന്നു ജാതി, മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നു ജാതി. അപ്പൊ പോയിട്ടൊന്നുമില്ല അല്ലേ. അപ്പോ മറ്റത് എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല? കാരണം അത് അധിക്ഷേപ വാക്കാണ്. അപ്പോൾ ശബ്ദം കൊണ്ടുപോലും ആ വ്യക്തി അധിക്ഷേപിക്കുകയാണ് എന്നുള്ള ബോധം കേൾക്കുന്നവനും പറയുന്നവനും ഉണ്ട്. മറ്റ് ശബ്ദങ്ങൾ കൊണ്ട് ആ വ്യക്തിയെ ആദരിക്കുകയാണെന്നുള്ളത് കേൾക്കുന്നവനും പറയുന്നവനും ഉണ്ട്. അപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വാക്കുകളൊക്കെ ഇപ്പോഴും എന്തുണ്ട്? ഇതുണ്ട്. അപ്പോൾ തന്നെ തിരുമേനി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കാൻ തനിക്ക് സുഖമാണ്. അതെന്തിന്? എന്തിന് മോഹനന്റെ കാര്യം പറയുന്നു? സാക്ഷാത് ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാണെ പോലും തിരുമേനി എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്, ഇത്രയും വലിയ മാർസിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിക്കരുത് തന്നെ. സഖാവെന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരുമേനി എന്ന് വിളിക്കുന്നത് ഒരു വലിയ ഇതായിട്ട് കണക്കാക്കിയിരുന്നു പലരും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ പാട്ട് എഴുതുന്ന ഒരാളുണ്ടല്ലോ, എഴുതാറില്ല, ഇപ്പോൾ ഇരിക്കുന്ന ഒരു നമ്പൂതിരി ഉണ്ടല്ലോ, പുള്ളി തന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ മറ്റുള്ളവർ തന്നെ തിരുമേനി എന്ന അഭിസംബോധനയായിട്ട് സ്വയം പറയുന്നുണ്ട്. തിരുമേനി എന്താ അങ്ങനെ ഇങ്ങനെ ഇവരൊക്കെ ഇന്റർവ്യൂകളിലെ. അപ്പൊ സ്വയം തന്നെ തിരുമേനി എന്ന് മറ്റുള്ളവർ വിളിക്കുന്നത് വലിയ ആദരവായി, അതിന് അങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊരു ധ്വനി സ്വയം തന്നെ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. തിരുമേനി എന്താ വേറൊരു സിനിമ നടൻ ഉണ്ടല്ലോ, അയാളുടെ ഈ സംഭവം ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. അത് സ്വയം പറയണു എന്നോട് ആള് ചോദിച്ചത് തിരുമേനി എന്താ അങ്ങനെ എന്ന് വെച്ചാൽ ഈ തിരുമേനി എന്നാണ് താൻ അഭിസംബോധന ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ തിരുമേനി എന്ന് പറയുന്ന സ്ഥാനം എവിടുന്ന് കിട്ടി? ഇതെവിടുന്ന കിട്ടിയത്? ഈ തിരുമേനി എന്ന് പറയുന്നു അയാളുടെ ജാതിയിൽ നിന്ന് കിട്ടിയാണ്. മിസ്റ്റർ നായർ, മിസ്റ്റർ നമ്പ്യാർ, മിസ്റ്റർ മേനോൻ എന്നൊക്കെ പറയുന്നത് എവിടുന്ന് കിട്ടി? ജാതിയിൽ നിന്ന്. മിസ്റ്റർ ചോവൻ എന്നാരെങ്കിലും പറയാറുണ്ടോ? പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? എന്ന് വെച്ചാൽ അത് അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണെന്ന് പറയുന്നവനും കേൾക്കുന്നവനും അറിയും അല്ലേ. ഇപ്പോ പിണറായി വിജയനെ ഏതൊരു സ്ത്രീ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ വലിയ, അതേസമയം ആ സ്ത്രീ വേറൊരാളെയാണ് പറയുന്നത് നായരെന്നോ മേനോനെന്നോ പറഞ്ഞാൽ അത് ആരെങ്കിലും ഒരു ആക്ഷേപമായിട്ട് എടുക്കുമോ? ഇല്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? എടുക്കാത്തതെന്ന് വെച്ചാൽ ഇത് ആദരവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ വേറെയാണ്, ആ പദങ്ങളും ജാതിയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്, അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ വേറെയാണ്, അതും എന്താണ് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇന്ന് സമൂഹം അങ്ങനെയാണ്, അതിനൊന്നും സമൂഹത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ മോഹനൻ നമ്പൂതിരിക്ക് ചിലപ്പോൾ അയാളുടെ മനസ്സിൽ അത് കാണുമായിരിക്കും. എന്താണ് ജാതി എന്ന് പറയുന്ന അയാളുടെ മനസ്സിൽ കാണുമായിരിക്കും. അത്രയും അയാൾ ചിന്തിച്ച് ജീവിക്കുന്ന ആളായിരിക്കില്ല. അയാളും ചിലപ്പോൾ തിരുമേനി എന്നൊക്കെ വിളിക്കുന്നതിൽ സായുജ്യം അടയുന്ന ആളായിരിക്കും. പക്ഷെ അതിനെ അയാളുടെ തൊഴിലുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അയാളാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കുന്നെങ്കിൽ ആരുണ്ടാക്കിയാണ്? അവിടെ ജാതി കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് അയാൾ ജാതിയില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ മനുഷ്യൻ ചിന്തിച്ചവന്റെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതാണ്. അല്ലാതെ അവന് അല്ലെങ്കിൽ അതൊക്കെ മനുഷ്യൻ ഇങ്ങനെ അതിൽ അഭിരമിച്ച് തന്നെ ഇരിക്കും. അവൻ്റെ ആ ജാതി മേൽക്കോയ്മയിലൊക്കെ മനുഷ്യൻ അഭിരമിക്കും. അതിലെന്തോ മഹത്വം ഉണ്ടെന്നൊക്കെ വിചാരിക്കും. അത് ഇന്നും മനുഷ്യൻ വിചാരിക്കുന്നുണ്ട്. ഇന്നും മനുഷ്യൻ്റെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പരസ്യമായി എല്ലായിടത്തും സംബോധനകളിൽ പോലും ആൾക്കാർ ഈ ജാതി പേരുകൾ ഉപയോഗിക്കുന്നതും ചിലയിടത്ത് ഉപയോഗിക്കാതിരിക്കുന്നതും. അതുകൊണ്ട് അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ 90% കുടുംബങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമില്ലാതെ എല്ലാവരും കുടുംബങ്ങളിലും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ പൊതുസ്ഥലത്ത് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ അങ്ങനെ ഒരു നിലവിൽ വ്യവസ്ഥിതി ഇരിക്കുമ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തേ പറ്റൂ. അതിൻ്റെയൊക്കെ ഗുണദോഷങ്ങളും ഉണ്ടാവും, അത് മറ്റൊരു കാര്യം. പക്ഷേ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? അതാണ് മനുഷ്യൻ കഴിക്കുന്നത്. പിന്നെ അതൊക്കെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം വരും. ബീഫും പോർക്കും വന്നു കഴിയുമ്പോൾ, ബീഫും പോർക്കും വരികയാണെങ്കിൽ അവിടെ അടിയാവും. അതൊരു യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടത് ഒരിടത്ത് ഒരാൾ ഈ തീർത്ഥാടനത്തിന് വരുന്നവരുടെ അടുത്ത് ഒരു ഇതും കൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇന്ന ശാഖ SNDP ശാഖ എന്ന് വേറൊരാളുടെ അടുത്ത് ചോദിക്കും. നിങ്ങൾ എവിടുന്ന SNDP ശാഖ വേറൊരാളുടെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ഏത് ശാഖ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നാ ചോദിക്കും. ഞാൻ ഇന്ന ശാഖ എന്ന് എല്ലാവരും. അപ്പോഴാണ് പിന്നെ ഇയാൾ പറഞ്ഞു കണ്ടോ ഇതാണ് ഒരു ജാതി എന്ന് പറയുന്നത്, ഇതാണ് ശിവഗിരിയിലെ ഒരു ജാതി എന്ന് പറയുന്നു. എല്ലാവരും SNDP ശാഖയിൽ നിന്നാണ് വരുന്നു എന്ന് വെച്ചാൽ അതിനെ പരിഹസിച്ചുകൊണ്ട്. അപ്പോ അങ്ങനെ പരിഹസിക്കുന്നവർക്ക് അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ശിവഗിരി തീർത്ഥാടനമെന്ന് പറയുന്നിടത്ത് ഒരു ജാതി വരുന്നുള്ളൂ. ഇത് അതൊരു വാസ്തവമാണ്, സമയ യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. എന്നോട് ബന്ധം സഹിക്കാനോ സഹിക്കാനോ സഹോദരത്വം സ്നേഹം ആചരണം അല്ലെങ്കിൽ സഹോദരി ഒന്ന് പുലർത്താൻ കഴിയാത്തോളം കാലം നമ്മളതിനെ എങ്ങനെ കാണും? അല്ല, അതിപ്പോ ഒരാൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. ആ ചോദ്യങ്ങളെന്ന് പറയുന്നതേ ഓരോരുത്തരും അവരോരോട് ചോദിക്കുകയും അവരവരും മറുപടി പറയുകയും വേണം. മറ്റൊരാളോട് ഈ ചോദ്യം ചോദിച്ചാൽ വിവരാൾക്കും മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സാഹോദര്യം എന്ന് പറയുന്ന വേണമെങ്കിൽ ധർമ്മസംഘത്തിൻ്റെ ഓരോ അംഗങ്ങളും സ്വയം ചിന്തിച്ചിട്ട് സ്വയം മറുപടി കണ്ടെത്തി യോജിക്കാനേ പറ്റൂ. വേറൊരാളോട് ചോദിച്ച് എടോ നിനക്ക് എന്നോട് സാഹോദര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. വേറൊരാളിൽ നിന്ന് കിട്ടേണ്ട ഉത്തരവുമില്ല. അവനവൻ അവനോട് ചോദിക്കണം, സ്വയം എന്നിൽ സാഹോദര്യമുണ്ടോ, മറ്റുള്ളവനെ ഞാൻ എൻ്റെ സഹോദരനായിട്ടാണോ കണക്കാക്കുന്നത് എന്ന് ഓരോരുത്തരും സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തിയാൽ അതിന് സമാധാനമാവും. അപ്പൊ ധർമ്മ അതല്ല ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ വേറൊരാളെ കുറിച്ച് വിമർശിക്കുന്നത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകത്തില്ല. അവനവനെ വിമർശിക്കും. ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇന്ന സ്വാമിയെ വിമർശിച്ചു, ഇന്ന സ്വാമിയെ പറഞ്ഞു, അതല്ല. ഞാനെന്ന് പറയുന്ന ഒരു ആത്മവിമർശനാത്മകമായിട്ടാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്, സ്വയം വിമർശനം. അപ്പോൾ ഒരു സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുക എന്നുള്ളതാണ്. എന്റെ ഭാഗത്ത് ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ആ സ്വാമി ശരിയല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഈ സ്വാമി ശരിയാണോന്ന് ഞാൻ സ്വയം ചിന്തിക്കണം. എന്നാലേ ഇതിന് മാറ്റം വരും. അല്ലാതെ ഇല്ലെങ്കിൽ നമ്മളിപ്പം വേറൊരു സ്വാമി ശരിയല്ല ശരിയല്ലായിരിക്കും, പക്ഷെ നമ്മൾ ശരിയാണ്. അതല്ലേ ആദ്യത്തെ ചോദ്യവും സമാധാനവും അവിടെ നിന്നല്ലേ വരേണ്ടത്. ഓരോരുത്തരും ഈ പ്രശ്നത്തിന് ഇപ്പോ എല്ലാവരും എന്താണ് ധർമ്മസംഘം രൂപീകരിച്ച ദിവസം എല്ലാം കൂടെ ചേർന്ന് ആ ഞങ്ങളെല്ലാം സഹോദരന്മാരായിരിക്കുന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് കാര്യം എല്ലാം ഉണ്ട്. ഒരു കാര്യമില്ല, വ്യത്യാസം പോലെ വീണ്ടും പഴയതുപോലെയാണ്. ഇത് അവനവനിൽ പ്രതിജ്ഞ എടുക്കണം. അവനവൻ അവനവനെ കുറിച്ച് ചിന്തിക്കണം. അവനവൻ അവനവനെ കറക്റ്റ് ചെയ്യണം. ആത്മവിമർശനമായിട്ട് എല്ലാത്തിനെയും കാണണം. പരവിമർശനമുണ്ട്. മറ്റുള്ളവരിൽ കാണുന്ന നമ്മൾ കാണുന്ന ദോഷങ്ങൾ അത് ശരിയാണ്, പക്ഷെ മറ്റുള്ളവർ നമ്മളിലും ദോഷം കാണുന്നുണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കണം. അതാണ് എൻ്റെ പരിഹാരം. നമ്മൾ മറ്റുള്ളവരിൽ ദോഷം കാണുമ്പം തീർച്ചയായിട്ടും നമ്മളിലും ദോഷമുണ്ട്. അപ്പം നമ്മൾ വിമർശനം വേണ്ടത് തന്നെയാണ് എപ്പോഴും, പക്ഷെ അത് ആത്മവിമർശനമായിട്ടായിരിക്കണം. എനിക്കിപ്പോൾ എല്ലാവരുമായിട്ടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും എല്ലാവരുമായിട്ടും മര്യാദയോടുകൂടി സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ സാഹോദര്യത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ നല്ലത്. എനിക്കതിന് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് സാഹോദര്യമില്ലെന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ട്. താൻ അത് ഗുരുവിൻ്റെ പ്രത്യേകത അതാണല്ലോ. ഗുരു എല്ലാവരിലും സാഹോദര്യത്തെ കണ്ടെത്തി. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഗുരുവിനെ ആദരിക്കുന്നത്. ആ സാഹോദര്യം ഗുരു കണ്ടെത്തിയ ഒരാളായതുകൊണ്ടാണ് ഗുരുവായത് എല്ലാവരും. നമുക്കങ്ങനെ മറ്റുള്ള എല്ലാവരിലും സാഹോദര്യം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അല്ലാതെങ്ങനെ ഇത് പരിഹരിക്കുന്നു? അല്ല, നമ്മൾ പറയണം അവന് സാഹോദര്യമില്ല, ശരി. അവൻ പറയും നിനക്ക് സാഹോദര്യമില്ല. ഇതിനെങ്ങനെയാ പരിഹാരം ഉണ്ടാവും? ഇതിനൊരു പരിഹാരമില്ല. അപ്പോ ആ കാഴ്ചപ്പാടിന് ഞാനും പറയുന്നു, ഞാൻ പറയുന്നു അതേ ഞാൻ ആ പരാതിയും പരിഹാരവും കാഴ്ചപ്പാടും എല്ലാം ചേർത്ത് പറയുകയാണ്. മറ്റുള്ളവർ ഇപ്പോ എന്താണ് നമ്മളോട് സൗഹാർദ്ദമായിട്ട് സാഹോദര്യത്തിലും പെരുമാറണമെങ്കിൽ നമ്മളെല്ലാവരോടും സൗഹാര്യ അതിനുള്ള ഒരേ ഒരു വഴി ഇതേ ഉള്ളൂ. നമ്മളും മറ്റുള്ളവരോടത്ത് സാഹോദര്യത്തിലും സാഹോദര്യത്തിലും പെരുമാറുക. അങ്ങനെ പെരുമാറുമ്പോൾ നമുക്ക് നമ്മൾ പറയാം അവന് ഇന്ന ഇന്ന തകരാറുകളുണ്ട്, അവൻ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, അവന് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ട് നമ്മൾ സാഹോദര്യം നിലനിർത്താൻ ശ്രമിക്കണം. അതായത് നമ്മള് വിമർശിക്കുക അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വ്യക്തിയല്ല, വ്യക്തിയിലല്ല, വ്യക്തിയുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ ദോഷങ്ങൾ വരും. അതിന് നമ്മൾ വ്യക്തിയിൽ നിന്നും വേറിട്ട് തന്നെ തിരിച്ചറിയണം. വ്യക്തി വേറെ, വ്യക്തിയുടെ പ്രവൃത്തി വേറെ. പ്രവൃത്തിയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പ്രവൃത്തി ദോഷമായിട്ട് തന്നെ കാണണം. അത് വ്യക്തിയെ അതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. വ്യക്തിയുമായിട്ടുള്ള സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിയിലുള്ള ദോഷങ്ങളെ നമുക്ക് തിരസ്കരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യോജിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വ്യക്തിയാണ് നിന്ദിക്കുന്നത്, വ്യക്തിയാണ് നമ്മൾ തിരസ്കരിക്കുന്നത്, അതല്ല. അവിടെയാണ് നമ്മൾ തിരുത്തൽ വേണ്ടത്. നമുക്ക് യോജിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ വാക്കോ പ്രവൃത്തിയോ ചിന്തകളോ ആയിരിക്കും. അതിനോട് നമ്മൾ യോജിക്കണ്ട. പക്ഷെ വ്യക്തിയോട് നമ്മൾ എന്തിനാണ് വിയോജിക്കുന്നത്? എന്തുകൊണ്ട്? കാരണം ആരും പൂർണ്ണരല്ല. അപ്പോൾ നമ്മളിൽ മറ്റുള്ളവർക്ക് യോജിക്കാൻ വയ്യാത്ത പല പ്രവൃത്തികളും നമ്മളിൽ കാണും. നമുക്ക് മറ്റുള്ളവരിലും അതുപോലെ തന്നെ യോജിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് വ്യക്തി എന്നുള്ളതിലേക്ക് സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് ഇത് തടസ്സമാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പോകത്തുള്ളൂ. നമ്മൾ ആഘോഷങ്ങളിൽ ഒത്തുകൂടുന്നു, പിരിയുന്നു, പക്ഷെ അവിടെ വ്യക്തികൾ ഒത്തുകൂടുന്നില്ല. ആഘോഷങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടെയാണ്. ഇപ്പോൾ എന്താണ് ധർമ്മസംഘത്തിൻ്റെ എന്താണ് ജന്മദിനം, അതൊരാഘോഷമായാണ് നമ്മൾ കാണുന്നത്. ആഘോഷത്തിന് നമ്മൾ ഒത്തുകൂടുന്നു. എങ്ങനെ? ഉള്ളിലുള്ള എല്ലാ പരസ്പര വൈരുദ്ധ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒത്തുകൂടുന്നു. അവിടെ ഒരിക്കലും ഒരു സാഹോദര്യം പരസ്പരം ഉണ്ടാകത്തില്ല. അപ്പോൾ പറയും എനിക്ക് യോജിക്കാൻ പറ്റില്ല, അയാളുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കണ്ട, പക്ഷെ വ്യക്തിയോട് നിങ്ങൾ യോജിക്കണം. വ്യക്തി സഹോദരനാണെന്നുള്ള ബോധത്തിൽ തന്നെ അയാളോട് നിലനിർത്തണം. പക്ഷേ വ്യക്തിയും പ്രവൃത്തിയും വ്യക്തിയും വാക്കിനെയും വ്യക്തിയും ചിന്തയും വേർതിരിച്ചറിയണം. ഇനി ഒരു വ്യക്തിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വേണ്ട സംസാരിക്കണ്ട. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ, ഒരുവന്റെ ഹൃദയത്തിൽ ആ വ്യക്തിയിൽ വിദ്വേഷം, രാഗദ്വേഷങ്ങൾ വരാൻ പാടില്ല. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സംസാരിക്കണ്ട. സംസാരിക്കാതിരുന്നാൽ പോലും നമുക്കൊരു വ്യക്തിയോട് സൗഹാർദ്ദം നിലനിർത്താം. കാരണം ഈ ലോകത്തിപ്പോൾ 700 കോടി ജനങ്ങളുണ്ട്. നമുക്ക് എല്ലാ ജനങ്ങളുമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ സൗഹാർദ്ദം നിലനിർത്താം. നമ്മളവരോട് സംസാരിക്കണമെന്നില്ല. സംസാരിക്കാതിരുന്നാലും സൗഹാർദ്ദം നിലനിർത്താം. പക്ഷെ നമ്മളവരോട് ദേഷിക്കുന്നുമില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ആരെക്കുറിച്ച് വിമർശിച്ചാലും വ്യക്തിയല്ല, അവരുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ തിരിച്ചു. ആ പ്രവർത്തനം ശരിയല്ലെന്നാണ് പറയുന്നത്. ആ പറയുന്നതിന് മറ്റുള്ളവർക്ക് നമ്മളെ സംബന്ധിച്ചും അതിനുള്ള അവകാശമുണ്ട്. അവർ നമ്മൾ കാണുന്ന നമ്മുടെ പ്രവൃത്തികളും അവരെ സംബന്ധിച്ച് ശരിയല്ല, അതങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ തകരാറ് വരുന്ന എന്താണ്? നമ്മൾ ശരി, മറ്റുള്ളവരൊക്കെ തെറ്റെന്നുള്ള ഈ ചിന്തയാണ്. ഇതാണ് തകരാറുണ്ടാക്കുന്നത്. നമ്മൾ ശരിയാണെങ്കിൽ മറ്റുള്ളവരിൽ ശരിയുണ്ട്, മറ്റുള്ളവർ തെറ്റാണെങ്കിൽ നമ്മളിലും തെറ്റുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. ഇത് വന്നാൽ നമ്മുടെ 99% പ്രശ്നവും പരിഹരിക്കും. അങ്ങോട്ടെന്താ വരാത്തത്? അവൻ്റെ എല്ലാം, അവൻ്റെ പ്രവൃത്തി എല്ലാം തെറ്റാണ് എന്നാൽ നമ്മളിൽ തെറ്റില്ലേ? ഉണ്ട്. നമ്മൾ ശരിയാണ് എന്നാൽ അവന് ശരിയില്ല. ഇതെന്താ ഈ തിരിച്ചറിവ് ഉണ്ടാവാറ്? അതാണ് ഇതിൻ്റെ പരിഹാരം. നമ്മുടെ മനസ്സിൽ സൗഹാർദ്ദമില്ല, അവരുടെ മനസ്സിൽ സൗഹാർദ്ദമില്ല, ഇത്രയും സംഭവിക്കുന്നുള്ളൂ. നമുക്കൊരു സഹോദര്യ ബുദ്ധിയില്ല, അവരുടെ മനസ്സിന് സഹോദര്യ ബുദ്ധിയില്ല, ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ അവരുടെ പ്രവൃത്തി വിമർശിക്കുന്നു, വിമർശിക്കാം. അവർ നമ്മുടെ പ്രവൃത്തി വിമർശിച്ചോട്ട്, എന്താ കുഴപ്പം? നമ്മൾ ഒത്തുപോകുന്നതിനുള്ള ഫോർമുലകൾ നമ്മൾ കണ്ടെത്തണം. എന്നാൽ വിയോജിക്കുന്നതിനും അകലുന്നതിനുമുള്ള ചിന്തകൾ കൊണ്ട് പ്രയോജനമില്ല. ഇത് നമ്മുടെ ചിന്താപരമായ വികലതകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആത്യന്തികമായ മാറ്റം നമ്മളിൽ തന്നെ വരണം, അവനവനിൽ തന്നെ വരണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ തൊഴിൽ എന്നുള്ളത് വരുമ്പോൾ അവിടെ ജാതിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പിന്നെ അയാളുടെ മനസ്സ് ജാതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. അതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഇരിക്കുന്ന കാര്യം. പിന്നെ ഭക്ഷണത്തെ സംബന്ധിച്ച് ഇന്ന് ജനങ്ങളുടെ ചോയ്സാണ്. അവർക്കെന്താണ് പൊതുസ്ഥലത്ത് അവർക്കെന്തോ അത് കൊടുക്കുക എന്നുള്ളതാണ്. പൊതുസ്ഥലത്ത് കൊടുക്കേണ്ടി വരും, കാരണം അവിടെ വരുന്നത് എന്താണ്? പൊതുജനമാണ്. അപ്പം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭക്ഷണ രീതിയൊക്കെ മാറ്റം വരണം. പിന്നെ അപ്പം ചോദിക്കും, നമ്മുടെ ആശ്രമം പൊതുസ്ഥലമല്ലേ, അവിടെ അവർക്ക് ആവശ്യമുള്ള ഇല്ല. കാരണം നമുക്കെന്താണ് ജീവകാരുണ്യ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിലാണ് നമ്മളിവിടെ വെജിറ്റേറിയനിസം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ശുദ്ധാശുദ്ധി പഴയ ജാതീയമായ വേർതിരി വെച്ചുകൊണ്ടല്ല. നമ്മൾ ജീവകാരുണ്യം എന്ന് പറയുന്ന ഗുരുവിന്റെ ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വെജിറ്റേറിയനിസം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ മദ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ വേറെ പല കാര്യം പറയേണ്ടി വരും. ഈ പുതുവർഷത്തിൽ ഇനി അങ്ങനെയുള്ള കാര്യമൊന്നും പറയണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാ 2023 കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞു അത് 22 വിഷയങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുക. ഇത് 23 പുതുവർഷം. അപ്പോൾ ഒരു പുതിയ രീതി പോകണം. എന്നും ഒരേപോലെ പോയി കഴിഞ്ഞാൽ അതിനൊരു ഇത് വരുമല്ലോ, കുറച്ച് മാറിപ്പോണം. അത് തന്നെ, അതൊക്കെ എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊക്കെ വീണ്ടും എന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാമെന്നുള്ള കാര്യം ഒരു വർഷം മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, ഇനി വീണ്ടും അത് പറയണോ? ഇനി അത് പറയേണ്ട കാര്യമില്ല. പുതിയ വർഷം 23 നമുക്ക് എപ്പോഴും മാറ്റം വേണം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, പറഞ്ഞെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. അല്ല, അത് ഒരു സൗഹാർദ്ദമാണെങ്കിൽ നല്ലതാണ്, എന്താ കുഴപ്പം? ഒരാൾ ഒരു സ്വാമി വേറൊരു സ്വാമിയെ പോയി കാണുന്നു, സൗഹാർദ്ദത്തിനാണെങ്കിൽ നല്ലതാണ്, അതിനെന്താ ദോഷം? അതായത് ഈ ശിവ ഇവിടുത്തെ സന്യാസിമാരുടെ എന്നും പരസ്പര വൈരുദ്ധ്യത്തിൽ തമ്മിൽ അടിച്ചിരിക്കണമെന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ല, എല്ലാവരും സൗഹാർദ്ദത്തിൽ പോകണം, എല്ലാവരും സൗഹാർദ്ദത്തിൽ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ സൗഹാർദ്ദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കുറു മുന്നണികൾ ഉണ്ടാക്കാനായിരിക്കരുത്, അങ്ങനെ സൗഹാർദ്ദം പാടില്ല. മറിച്ച് എല്ലാവരും ഒന്നാകാനുള്ള സൗഹാർദ്ദം. എല്ലാവരും ഒന്ന, എനിക്കിത് പണ്ടുള്ള പണ്ടുപിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കടന്ന് ഇന്ന് വിശുദ്ധാനന്ദ സ്വാമി ഉണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ കടന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രകാശാനന്ദ സ്വാമി പ്രസിഡന്റായി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം അന്ന് നേതൃത്വം കൊടുക്കുന്നയാൾ വിശുദ്ധാനന്ദ സ്വാമിയാണ്. ഞാൻ വിശുദ്ധാനന്ദ സ്വാമിയുടെ അടുത്ത് ഒരു ഒറ്റ ഡിമാൻഡാണ് വെച്ച്, നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ റെക്കോർഡ് ചെയ്യല്ലേ, ഇന്ന് ആരൊക്കെയാണോ ഈ എതിർ ഗ്രൂപ്പ് നിൽക്കുന്നത് എല്ലാരും പോയി കണ്ടിട്ട് ശിവേലിയിലേക്ക്, ഇപ്പോൾ പുതിയ ഭരണമാണല്ലോ വന്നത്, അവരെല്ലാം തിരിച്ച് ശിവേലിയിലേക്ക് കൊണ്ടുവരിക, ഒറ്റ മുന്നണിയായിട്ട് പോവുക, സന്യാസിമാരെല്ലാം സൗഹാർദ്ദം. ഇതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കോടതിയിൽ പോയി വിധി വാങ്ങിച്ച് അധികാരത്തിൽ വന്ന അതൊക്കെ ശരിയല്ല. പക്ഷെ ചെയ്യേണ്ട എന്താണ്? മറ്റുള്ളവരെ അടുത്ത് പോയിട്ട് അവരെ ക്ഷണിക്കുക ശിവേലിയിലേക്ക്, എന്നിട്ട് ഒറ്റ ഒരൈക്യത്തിൽ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ വിശുദ്ധാനന്ദ സ്വാമിയെടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, കാരണം ഞാനന്നിങ്ങനെ ഒരുപാട് വിവാഹത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്നില്ല, സ്വാമിക്ക് പോകാം സ്വാമിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ സ്വാമിയുടെ നേതൃത്വത്തിൽ സ്വാമി ചിലരെ പലരെയും കാണാൻ പോയി. പോയപ്പോൾ അവർ പറഞ്ഞ എന്താണ്, ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്, നിങ്ങൾ ചോദിച്ചു നോക്കുക. ഞാനെന്നും അങ്ങനെ ഒരു ആശയത്തിലാണ് നിന്നിട്ടുള്ളത്, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യോജിപ്പിന്റെ പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു. അപ്പോ അതല്ല അതിന്റെ വഴി. ഇത് ഇന്ന് ഞാൻ ഇന്നിപ്പോ ഇവിടെ ചുവരി വന്നിരുന്ന് പറയുന്നതല്ല, പണ്ടേ എന്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഇതിനെ സന്യാസിമാരെ പല ഗ്രൂപ്പ് തട്ടിലും നിർത്തി പരസ്പരം അടുപ്പിക്കുക എന്നുള്ളതല്ല, യോജിച്ച് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ കുറു മുന്നണികൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആയിരിക്കരുത്. എല്ലാവരും യോജിച്ച് പോകാൻ വേണ്ടിയായിരിക്കണം. ഞാനീ പറഞ്ഞ് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കണം, അല്ലെങ്കിൽ എന്നെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. വിയോജിപ്പല്ല നമുക്ക് വേണ്ടത്, എന്താണ് യോജിപ്പാണ്. പക്ഷെ യോജിക്കില്ല എന്ന് വാശിയോടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങളൊക്കെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ. ആ പ്രശ്നം നിർത്തിവെച്ചിട്ട് 2023 നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ എങ്ങനെ യോജിച്ച് പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അത് തന്നെ. അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യണം, എല്ലാവരും യോജിച്ചു പോകാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പരിഹാരമാവും, പരിഹാരത്തെ കുറിച്ചുകൂടെ ചിന്തിക്കണം. പണ്ടിങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടെന്നുള്ളത് ഇപ്പം നിങ്ങൾക്കും മനസ്സിലായി, നിങ്ങൾക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതിനെ കൂടി ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കണ്ടേ, എന്നും ഒരുപോലെ ഇരുന്നാൽ മതി. അപ്പൊ 23 നമുക്ക് ഇന്നെന്താണ്, ധർമ്മസംഘത്തിന്റെ വാർഷികം. അപ്പൊ ഇതെന്താണ്, ഇതൊരു സമന്വയത്തിന്റെ യോജിപ്പിന്റെ ഒരു വർഷമായിട്ടെടുക്കാൻ 23 എല്ലാവരും യോജിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും പോയി കണ്ടെന്ന് പറയുന്നത് നല്ല കാര്യം ആയിട്ടെടുക്കുക, എല്ലാവരും യോജിക്കട്ടെ. എന്നാണ് ഞാനും പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരു കാര്യം പറയുന്നു, 2023 അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇത് നമ്മൾ യോജിപ്പിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ എന്തിനാണ് യോജിപ്പ് പറയുന്നത്? നമ്മൾ യോജിപ്പിനെ കുറിച്ച് മാത്രം സംസാരിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഞാനും പറയുന്നത്. ഈ 23 പറയുന്നത് യോജിപ്പിന്റെ വർഷമാകട്ടെ, എല്ലാവരും യോജിച്ച് ഇട്ടെ, എന്തും ഗ്രൂപ്പ് തിരിഞ്ഞ് അടിക്കാതെ അത് പറ്റുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നാ ഞാൻ പറയുന്നത്. മാറ്റങ്ങൾ വേണ്ടേ? ഇതൊക്കെ ശരിയെന്നേ. നമ്മൾ ആരെയാ ഇത് ബോധിപ്പിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ബോധിപ്പിച്ചാൽ മതി. നമ്മൾ ആരെയാ ഉദ്ബോധിപ്പിക്കുന്നത്? അവനവൻ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്നാണ് ഞാനും പറയുന്നത്. യോജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഇവിടെ ഇരുന്ന് കടന്നൽക്കൂട് ഇളക്കി മാറ്റിയത്, കടന്നൽക്കൂട് അത് ഇളക്കി മാറ്റി. അപ്പൊ അത്ര ശാന്തമായി, അത് തന്നെ. അപ്പൊ ഒരു കടന്നൽക്കൂട് അങ്ങ് പോയി. 2023 കടന്നലില്ലാത്ത അത് തന്നെ. അതുപോലെ കടന്നൽക്കൂട് പോയി, പിന്നെ കടന്നൽ കുത്തുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കുക. അത് പുതിയ ഒളിവ് വരാതെ നോക്കിയാൽ മതി. പറഞ്ഞു പറഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ തന്നെ പോകരുത്.